ഇവിടെ ശങ്കരാചാര്യ ശ്രമിച്ചിട്ടുള്ളത് ഭാഷ്യങ്ങൾ. അപ്പോ ഒന്നു എന്താണ്, ബ്രഹ്മത്തിന് ദൃഷ്ടാന്തമായി സുഷുപ്തിയെടുത്ത് ആ സുഷുപ്തിയെ വച്ചുകൊണ്ട് ബ്രഹ്മത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിച്ചു. ഇത് ശങ്കരാചാര്യ മനഃപൂർവ്വം ചെയ്തല്ല, ഉപനിഷത്തുകളിൽ നിറയെ ഈ സുഷുപ്തിയെ കുറിച്ചുള്ള ചർച്ച വരുന്നുണ്ട് പല ഭാഗം. പ്രധാനമായിട്ടും ബൃഹദാരണ്യ ഉപനിഷത്തിലും ഛാന്ദോഗ്യത്തിലും ആണ് കൂടുതലായിട്ട് വരുന്നത്. മാണ്ഡവ്യത്തില് പ്രധാനമായും വരുന്ന തുര്യനെ കുറിച്ചുള്ള ചർച്ചയാണ്. ഇവിടെയൊന്നും തുര്യനെ കുറിച്ച് ചർച്ചയില്ല. ഇവിടെയൊക്കെ ചർച്ച ചെയ്യുന്നതിനെ കുറിച്ചാണ് സുഷുപ്തിയെ കുറിച്ച്. വല്ലപ്പോഴും എവിടെയെങ്കിലും ഒന്ന് കണ്ടാലായി. മാണ്ഡവ്യത്തിലും സുഷുപ്തിയെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അവിടെ പ്രാധാന്യം തുര്യൻ ആണ്. ഇവിടെയൊക്കെ അങ്ങനെയല്ല, അങ്ങേ അറ്റമായിട്ട് പറഞ്ഞിരിക്കുന്നത് സുഷുപ്തിയെ കുറിച്ചാണ്. അപ്പൊ സുഷുപ്തിയെ സംബന്ധിച്ച് ശങ്കരാചാര്യർ അത് ഉപനിഷത്തിലുള്ളത് തന്നെ വ്യാഖ്യാനിക്കുന്നതാണ്. രണ്ട് തരത്തിൽ പറയും. ഒന്ന്, സുഷുപ്തിയില് അജ്ഞാനം എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടെന്ന് പറയും. മറ്റൊന്ന് പറയുന്നത് സുഷുപ്തിയില് രണ്ടാമതൊന്നുമില്ല. ഇത് രണ്ട് ശങ്കരാചാര്യരുടെ അഭിപ്രായം തന്നെ. അങ്ങനെ പരസ്പര വിരുദ്ധമായി പറയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും. പിന്നെ ഈ ഭാഷയത്തെയൊക്കെ വ്യാഖ്യാനിക്കുന്നവർ ഇതിനെ വ്യാഖ്യാനിച്ച് ശരിപ്പെടുത്തിയാലും ചെയ്യുന്നു. ഞാൻ എത്ര മണിക്കൂർ ഇത് വ്യാഖ്യാനം വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടെന്നുള്ളതെന്ന് ചോദിച്ചാൽ എത്രയോ മണിക്കൂറുകൾ ചെലവഴിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഈ പറയുന്ന പരസ്പര വിരുദ്ധമായ ആശയങ്ങൾ ഒന്ന് യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയ പാടാണ്. ഒരാൾ തന്നെ വിരുദ്ധമായ രണ്ടാശയം പറഞ്ഞ നമ്മൾ എന്ത് ചെയ്യും? ശങ്കരാചാര്യ കുഴപ്പമല്ല, ഉപനിഷത്തുകളിലും പരസ്പര വിരുദ്ധമായിട്ടാണ് പറഞ്ഞിരിക്കുന്നു. അതായത് പഴയ ആൾക്കാർക്ക് ഉപനിഷത്തിൽ പറഞ്ഞത് അതിശയിക്കാനുള്ള കാരണം, ഈ ആദിവാസികൾ ഇങ്ങനെ ഉറങ്ങി എണീറ്റപ്പോ ഇത്രയും സമയം എന്താ സംഭവിച്ചത്? അവർക്കൊരു പിടിയില്ല. ഉറക്കത്തിൽ എന്താ സംഭവിച്ചത്? ഒരു ഐഡിയയില്ല. അതുകൊണ്ട് അവർ പലതും പറഞ്ഞു, പല ആശയങ്ങളും അവർ പറഞ്ഞു. ഇതിനെയൊക്കെ ശങ്കരാചാര്യർ തർക്കം ഉപയോഗിച്ച് വ്യാഖ്യാനിച്ച് നമ്മളെപ്പോലെയുള്ളവർക്ക് വലിയ പണിയുണ്ടാക്കി വെച്ചു. ഞാൻ ഒരുപാട് മണിക്കൂറുകൾ ഇതിനു വേണ്ടി ചെലവഴിച്ചു. എന്നാ ഈ ഉപനിഷത്തിൽ പറയുന്നതും ശങ്കരന്റെ വ്യാഖ്യാനങ്ങളെല്ലാം പരമ അബദ്ധമാണെന്നാണ് ആണ് ന്യൂറോ സയൻസ് പറയുന്നത്. മോഡേൺ ന്യൂറോ സയൻസ് പറയുന്നത് എന്താണ്? വെറുതെ സമയം കളഞ്ഞു. ശങ്കരാചാര്യ സമയം കളഞ്ഞു, ഞാനും സമയം കളഞ്ഞു. ഒരു കഴമ്പും ഇല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. കേട്ടില്ല. ആ ബ്രെയിനിനെ കുറിച്ച് അവർക്ക് അറിവില്ലാതിരുന്നോണ്ട് അവരത് എഴുതി വെച്ച്, അത് വ്യാഖ്യാനിക്കാനുള്ള നമ്മുടെ ജോലി ആയതുകൊണ്ട് നമ്മളിട്ട് വ്യാഖ്യാനിച്ചു. ന്യൂറോ സയൻസ് പറയുന്ന നിങ്ങൾ ചെയ്തൊക്കെ മുഴുവൻ അബദ്ധമാണ്. അതിന് ഇന്നലെ ചോദിച്ചില്ലേ, അത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വന്നിട്ട് ഒരാൾ പറയുന്നു സുഖമായിട്ട് ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല. ഉറക്കത്തിൽ സുഖത്തെ അനുഭവിച്ചില്ല എന്നുള്ളൊരു ചോദ്യമാണ്. അതിന് ശങ്കരാചാര്യർ എന്താ പറയുന്നത്? പ്രാണബന്ധനം ഹി സ്വമ്യ മനഃ ഉപനിഷത്താണ്. ഈ ഭാഗങ്ങളൊക്കെ വ്യാഖ്യാനിച്ചിട്ട് ശങ്കരാചാര്യ പറയുന്നത് സുഷുപ്തി എന്ന് പറഞ്ഞാൽ ജീവാത്മാവ് പരമാത്മാവിലേക്ക് ഏകീഭവിക്കുന്നതാണ്. നല്ല സൂപ്പർ ഐഡിയ അല്ലേ? എന്താണ് സുഷുപ്തി എന്ന് പറഞ്ഞാൽ? ജീവനും പരമാത്മാവ് ഏകീഭവിക്കുന്നു. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു. ജീവാത്മാവും പരമാത്മാവും ഏകീഭവിക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. ആ അങ്ങനെ പറയും. പരമാത്മാവ് എന്തെങ്കിലും വെട്ടിത്തം പറയുന്നത്. ജീവാത്മാവ് പരമാത്മാവിലേക്ക് ഏകീഭവിക്കുന്നതാണ് സുഷുപ്തി എന്നാണ്. അപ്പോ അവിടെ ആനന്ദം എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ പരമാത്മാവ് ആനന്ദ സ്വരൂപനാണ്. അതുകൊണ്ട് അവിടെ ആനന്ദം എന്ന് പറയുമ്പോഴും നമ്മൾ ഈ ഉണർന്നിരിക്കുമ്പോൾ അനുഭവിക്കുന്ന ഹാപ്പിനെസ് അല്ല അത്. അത് മറ്റൊരു വിഷയമാണ്. അതെന്ത് ആനന്ദമാണെന്നുണ്ടോ. അപ്പോ സുഷുപ്തി എന്ന് പറയുന്നത് ഒരു പരമമായ നിലയാണ്. അത് അദ്വൈതമാണ്. അവിടെ രണ്ടാമതൊന്നില്ല. ഇതൊക്കെ ശങ്കരാചാര്യർ ആവർത്തിച്ചു പറയും. അപ്പൊ ഒരു പ്രശ്നം വരും. അങ്ങനെ എല്ലാം ആത്മീയ ഏകീഭവിച്ചെങ്കിൽ മുക്തനായില്ലേ? പിന്നെ ഉണർന്നു വന്ന് വീണ്ടും ഈ സംസാരിയാകുന്ന എങ്ങനെ, ദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്ന എങ്ങനെ? അതിനൊരു സമാധാനം പറയുന്നതാണ് എന്നാ അജ്ഞാനം അവിടെ ഉണ്ടായിരുന്നു. മനസ്സിലായ? ഇതിലാണ് വലിയ തർക്കം, അദ്വൈതികൾക്കിടയിലുള്ള തർക്കം. അതുണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിൽ അതെങ്ങനെയുള്ളത്? ഇത് വലിയൊരു കുരുക്കാണ് തർക്കിക്കുന്നുണ്ട്. അപ്പൊ രണ്ട് കാര്യങ്ങൾ, സുഷുപ്തിയിൽ അങ്ങനെ എന്ത് വസ്തുവാ ഉള്ളത്? സുഷുപ്തി എന്താണ്? രാവിലെ ഉറക്കം തുടങ്ങിയ ജീവാത്മാവ് പരമാത്മനിലേക്ക് ഏകീഭവിച്ചോ? പിന്നെ ഈ ഉറക്കത്തിൽ ആനന്ദമുണ്ടോ? ഉണർന്നതിന് ശേഷം പിന്നെ എന്തുകൊണ്ട് പറയുന്നു? ഇതിനൊക്കെ വളരെ മെച്ചപ്പെട്ട ഉത്തരം എവിടുന്നേ കിട്ടത്തുള്ളൂ? ആ ന്യൂറോ സയൻസിൽ നിന്നേ കിട്ടത്തുള്ളൂ. അതാണ് നമ്മളറിയാം. അവിടെ എന്താ പറയുന്നു? അവിടെ പറയുന്നത് എന്താണ്? ഈ സുഷുപ്തി എന്ന് പറയുന്നത് സ്ലോ വേവ് സ്ലീപ്പാണ്. എന്താണ് SWS? അതാണ് സുഷുപ്തി. എഴുതി വെച്ചോ, അല്ലെങ്കിൽ പിന്നെ നാളെ പിന്നെ എന്താണ് പറഞ്ഞത്? അതായത് പറയുന്നവന് ശരിക്ക് കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ നാളെ പറയുന്നെങ്ങനെ? ഉണർന്നതിന് ശേഷം നമ്മള് നല്ല സുഖമായിരുന്നു പറയുന്നതിന് റിട്രോസ്പെക്റ്റീവ് ജഡ്ജ്മെന്റ് എന്നാ പറയുന്നു. പിന്നെ ചോദിക്കരുത് എന്താ പറഞ്ഞെന്ന് ചോദിക്കരുത്, ഇപ്പൊ എഴുതി പോകണം. റിട്രോസ്പെക്റ്റീവ് ജഡ്ജ്മെന്റ്. ഉണർന്നു വരുന്ന നമ്മള് പറയുന്നത് ആ നല്ല സുഖം എന്ന് പറയുന്നത് അതാണ് പറയുന്നത്. കറക്റ്റ് ആയി പറഞ്ഞു. നമ്മുടെ ബ്രഹ്മചാരി പുതിയ പേരെന്താണ്? പ്രണവ് പ്രസാദ് എന്ന പേരാണെങ്കിലും മറന്നുപോകും. ഞാൻ എപ്പോഴും മറന്നുപോകും. ഈ പേരും മറന്നു. എന്താണ് പ്രസാദ് പ്രണവ? എന്താണ് ശിവനാരായണ പ്രസാദ്? ഒരുപോലെ ആയിപ്പോയി. ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ ഉറക്കത്തിലോട്ട് വീഴുന്ന ആ സമയത്ത് ഒരു സുഖം ഉണർന്നു വരുമ്പോഴും ഇടയ്ക്കുള്ളത് നമ്മളറിയുന്നു. സുഖം എന്ന് പറയുന്നത് സുഷുപ്തിയിൽ, അതായത് ഉറക്കത്തിൽ, ഡീപ് സ്ലീപ്പിൽ ഇല്ല. ഉറക്കത്തിലോട്ട് പോകുമ്പോഴും ഇല്ല, ഉണർന്നു വരുമ്പോഴും ഇല്ല. അവിടെ എന്താ ഉള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞ സാധനം സ്ലോ വേവ് സ്ലീപ്പ്. അത് എന്ന് വെച്ചാ അവിടെ ഉള്ളത് ഡെൽറ്റ വേവ്സ്. ഡെൽറ്റ വേവ്സ് ആണല്ലോ. ഡെൽറ്റ വേവ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചു കഴിഞ്ഞാൽ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ലാർജ് ആയിരിക്കും. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അറിയാമോ? ഇലക്ട്രിക്കൽ പഠിച്ച ആളാണ് പറയും. പിന്നെ മറന്നുപോയാ, അതൊന്നും ഉപേക്ഷിക്കാൻ പാടില്ല. അത് ആവശ്യമുള്ള കാര്യങ്ങളാണ്. അല്ല, അത് അതിന്റെ ടെക്നോളജി, ഇത് അതിന്റെ സയൻസ്, രണ്ടും രണ്ടാണ്. അത് വളരെ ലാർജ് ആയതുകൊണ്ട് സുഷുപ്തിയിലെ ആ ഡെൽറ്റ വേവ് വളരെ സ്ട്രോങ് ആണ്. എന്നാ അത് സ്ലോ ആണ്. സ്ലോ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ ഒന്നോ രണ്ടോ സൈക്കിളുകളെ ഉണ്ടാവും. സൈക്കിൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, ചക്രമല്ല. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന സൈക്കിളുകൾ വേഗതയല്ല. അബദ്ധമേ പറയത്തുള്ളൂ, നമ്മുണ്ടായിരുന്നൂടി അറിയാൻ വയ്യാത്ത കാര്യത്തെ കുറിച്ച്. ഇവിടെ എഞ്ചിനീയറിംഗ് പഠിച്ചാളിരുന്നു ബബ്ബാന്നാവുന്നു, പിന്നെയാണ് പത്താം ക്ലാസ് ഒന്നും പാസ്സാവാത്ത ആളുകൊണ്ട് ഭയങ്കര സയൻസ് പറയുന്നു. എന്തൊരു വിരോധാഭാസം, അറിയില്ലെങ്കിലും കേറി അങ്ങ് പറഞ്ഞു. ആർക്ക് ചേരാം? അപ്പൊ ഒരു സെക്കൻഡില്, പക്ഷെ സംഗതി സ്ട്രോങ് ആണ് സുഷുപ്തിയിൽ ആ ഡെൽറ്റ വേവ്സ് എന്ന് പറഞ്ഞാൽ. സുഷുപ്തിയില് ഈ വേവ്സ് നമ്മുടെ ഇവിടെ നിന്ന് തുടങ്ങും, ഫ്രണ്ടൽ കോർട്ടെക്സ്. ഉറക്കം വരുന്നു എന്ന് പറഞ്ഞാൽ ഈ വേവ്സ് ഇങ്ങനെ തുടങ്ങും. തുടങ്ങിയിട്ട് നമ്മുടെ ബ്രെയിനിന്റെ പല ഭാഗങ്ങളിലേക്കും ഇതിങ്ങനെ വ്യാപിക്കും. എങ്ങനെയാണ് ഒരു കല്ലെടുത്ത് വെള്ളത്തിട്ട് കഴിഞ്ഞാൽ അതിന്റെ തരംഗങ്ങൾ ഇങ്ങനെ വ്യാപിച്ച് വ്യാപിച്ച് പോകുന്നത്, അങ്ങനെ നമ്മുടെ ബ്രെയിൻ മുഴുവൻ ഈ വേവ്സ് അങ്ങ് വ്യാപിക്കും. അപ്പോൾ അതിങ്ങനെ ബ്രെയിൻ മുഴുവൻ വ്യാപിച്ച് ഈ സ്ട്രോങ് വേവ്സ് ഇങ്ങനെ വ്യാപിക്കുമ്പോഴാണ് നമുക്ക് നമ്മൾ ഡീപ് സ്ലീപ്പ് എന്ന് പറയുന്നത്. എന്റെ ഒരു വ്യാഖ്യാനം. ഇനി ഇത് ചിലപ്പോൾ എന്ത് ചെയ്യും? എല്ലായിടത്തും വ്യാപിക്കില്ല. ചിലപ്പോ ഇവിടെ ഒന്ന് എല്ലായിടത്തും എത്തത്തില്ല. എല്ലായിടത്തും എന്താണ് ഈ ന്യൂറോൺ ഫയറിങ്സ് എല്ലായിടത്തും ഇങ്ങനെ വ്യാപിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഡീപ് സ്ലീപ്പ് ഒരു അവ്യക്തം ഒക്കെ. അപ്പൊ ഇതിന്റെ ഇത് ഇങ്ങനെ ബ്രെയിൻ അപ്പൊ എന്താ ചെയ്യുന്നത്? ഇതാണ് അവിടെ നടക്കുന്ന ഫങ്ഷൻ. ഒന്ന്, മെമ്മറി കൺസോളിഡേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഉടനെയിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നുണ്ട്. അതിൽ നിന്ന് ആവശ്യമുള്ള മെമ്മറികളെ ബ്രെയിനിൽ വേണ്ട രീതിയിൽ അടുക്കി പറക്കി സൂക്ഷിച്ചു വയ്ക്കുക, പെട്ടികളിലൊക്കെ അടുക്കി വയ്ക്കുക വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഈ പറയുന്ന നല്ല ഡീപ് സ്ലീപ്പ് ഉണ്ടായാലേ അത് ശരിയാകത്തുള്ളൂ. ഡീപ് സ്ലീപ്പ് മാത്രമല്ല ഡ്രീമും അതിന് സഹായിക്കുന്നു എന്നാ പറയും. എന്തിന്? മെമ്മറി കേട്ടില്ല, എന്താ പറഞ്ഞു? ബാക്കി കേട്ടില്ല. ഇവിടെ അല്ല ഇരിക്കുന്നത്. മെമ്മറി കൺസോളിഡേഷൻ കേൾക്കാതിരുന്ന എങ്ങനെ മനസ്സിലാവും? അനീഷല്ല എന്ത് പ്രസാദ്? പ്രസാദ് കേൾക്കുന്നുണ്ടോ? ഉറക്കത്തെ കുറിച്ചാ പറയുന്ന അറിഞ്ഞിരിക്കുന്നു. പ്രധാനപ്പെട്ട കാര്യം ഒന്ന് പ്രധാനമായും നടക്കുന്ന അതാണ് പിന്നെ മറ്റൊരു പ്രധാന സംഭവം ഉറക്കത്തിൽ ബ്രെയിൻ നടക്കുന്നത് വേസ്റ്റ് മാനേജ്മെന്റ് നമ്മുടെ ബ്രെയിനിന്റെ അവിടെ ഈ ഇതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറെ വേസ്റ്റുകൾ കുറെ ടോക്സിക്കുകളൊക്കെ വരും അതിനെയൊക്കെ മാറ്റിക്കളയുക മനസ്സിലായോ കേൾക്കുന്നുണ്ട് വേസ്റ്റ് റിമൂവ് ചെയ്യുക എന്ന് പറയാം ബ്രെയിനിന്റെ ആ ഹെൽത്തിന് വേണ്ടിയിട്ട് ടോക്സിക് ആയിട്ടുള്ള സംഗതികളെയൊക്കെ മാറ്റിക്കളയും അതായത് എന്റെ വേറൊരു പ്രവർത്തനമാണ് പിന്നെ ഡോപ്പമിൻ സിറോട്ടോണിൻ പോലെയുള്ള ന്യൂറൽ ട്രാൻസ്മിറ്റേഴ്സ് അതിനേക്കൊന്ന് റെഗുലറൈസ് ചെയ്യുക മനസ്സിലായോ പിന്നെ റെഗുലറൈസ് ചെയ്യുക സിറോട്ടോണിൻ ഡോപ്പമിൻ പോലെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അതിനെയൊക്കെ ശരിയാക്കി എടുക്കുക ഇതിനൊക്കെ നമുക്ക് ഡീപ്പ് സ്ലീപ്പ് വേണം കേട്ടോ ഡോപ്പമിൻ സിറോട്ടോണിൻ അതാണ് അത് പറയുന്നത് അതിനെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുക റെഗുലറൈസ് ചെയ്യുക എന്നൊക്കെ പറയും പിന്നെ മറ്റൊന്ന് സ്ട്രെസ് ഹോർമോൺസ് അഡ്രിനാലിൻ പിന്നെന്താണ് കോർട്ടിസോൺ ഇങ്ങനെയൊക്കെയുള്ള സ്ട്രെസ് ഹോർമോൺസിനെ റെഡ്യൂസ് ചെയ്യുക കുറച്ചുകൊണ്ട് ഇത്രയും എനിക്ക് ഓർമ്മയും വരുന്നു ഓ കൊണ്ട് ഭയങ്കര സയൻസ് വരുന്നുണ്ട് ഈ സ്ട്രെസ് ഹോർമോൺസിനെയൊക്കെ എന്ത് ചെയ്യുന്നു ഇത് റെഡ്യൂസ് ചെയ്യുന്നു ഇങ്ങനെ റെഡ്യൂസ് ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ബ്രെയിനിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അപ്പോ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് റീസ്റ്റോറേഷൻ ഫിസിയോളജി എന്ന് പറയും എന്നുവെച്ചാൽ ബ്രെയിനിന് വേണ്ട എനർജിയെ റീസ്റ്റോർ ചെയ്യുക റീസ്റ്റോറേഷൻ ഫിസിയോളജി ബ്രെയിന് വേണ്ടുന്ന എനർജി എന്ത് ചെയ്യുന്നു ഒരു വീണ്ടെടുപ്പ് അവിടെ നടക്കുകയാണ് എന്തുകൊണ്ട് നമ്മൾ പകല് മുഴുവൻ പ്രവർത്തിച്ച് ബ്രെയിൻ അങ്ങ് തളരും നിരന്തരം പ്രവർത്തിക്കുകയാണ് ഹാർഡ് വർക്കാണ് ബ്രെയിൻ ചെയ്യും സർവ്വതും കൺട്രോൾ ചെയ്യുന്ന ബ്രെയിനാണ് ഇതിനെ റീസ്റ്റോർ ചെയ്യുക പിന്നെ ഒരു കാര്യം നമ്മുടെ ബോഡിയിൽ മുഴുവൻ നടക്കുന്നത് കേശാധിപാദം എന്ന് വേണമെങ്കിൽ പറയാം എന്താണാകുന്നത് സെൽ റിപ്പയറിങ് നമ്മുടെ ഓരോ സെല്ലിനെയും റിപ്പയർ ചെയ്യുന്നപ്പോ നമ്മള് ഉറങ്ങുമ്പോഴാണ് ഈ സെൽ റിപ്പയറിങ് നടക്കുന്നത് അപ്പോ ഉറക്കത്തിന്റെ ഉപയോഗം നോക്കുക ഇതിത്രയും ചെയ്തു കഴിയുമ്പോ മൊത്തത്തിൽ ബ്രെയിനിന്റെ ഒരു റീസ്റ്റോറിങ് നടക്കും ഒരു വീണ്ടെടുപ്പ് നടക്കുന്നു അതാണ് നമ്മൾ ഉണർന്നു കഴിയുമ്പോൾ സഹസുഖം എന്ന് പറയും മനസ്സിലായോ എന്നുവെച്ചാ ബ്രെയിനെ ഒന്ന് ഫ്രഷ് ആക്കി എടുക്കും ബ്രെയിൻ തന്നെ അതാണ് നമ്മൾ നല്ല ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വരുമ്പോഴത്തേക്ക് നല്ല ഫ്രഷായിരിക്കും നമ്മുടെ അറ്റൻഷൻ ശ്രദ്ധ ഏകാഗ്രതയൊക്കെ കൂടി രാവിലെ എഴുന്നേൽക്കുമ്പോ ഒന്ന് ഉണർന്നെണീറ്റ് കഴിഞ്ഞാൽ ഞാനിങ്ങനെ നോക്കും ആദ്യം നോക്കുന്നത് എവിടേക്കാണ് എവിടെയാണ് നോക്കുന്നത് ആദ്യം നോക്കുന്നത് സ്വന്തം ബ്രെയിനിലേക്ക് എന്താണ് ഇത് ഫ്രഷാണോ അല്ലയോ ഫ്രഷ് ആണെങ്കിൽ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യും. ഫ്രഷ് അല്ലെങ്കിൽ ഒന്നുകൂടെ കിടന്നുറങ്ങും. എന്നും ശ്രദ്ധിക്കണം. ഉണർന്നു കഴിയുമ്പോ ഹാ സുഖമായിട്ട് ഇറങ്ങി തോന്നുന്നുണ്ട്, ഫ്രഷ്നെസ് അനുഭവപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ബ്രെയിനിലെ പ്രോസസ്സുകളെല്ലാം കറക്റ്റായി ചെയ്തു കഴിഞ്ഞു, നമ്മുടെ ബ്രെയിൻ ഫ്രഷ് ആയിരിക്കുകയാണ്. അതിനെ നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അത് നമ്മളെ ഉപയോഗിക്കും. എന്തിനാണ് ഫ്രഷ്നെസ് ആവശ്യമാണ്? ആ ഉണർന്നു വരുമ്പോഴുള്ള ആ ഫ്രഷ്നെസ് ആണ് നമ്മൾ പറയുന്നത് എന്താണ്, സുഖമായി ഉറങ്ങി. ഉറക്കത്തിൽ ഹാപ്പിനെസ് ഉണ്ടോ? ലേശം പോലും ഇല്ല. എന്തുകൊണ്ട്? ഉറക്കത്തിൽ ഈ പറയുന്ന ഹാപ്പിനെസ് നെറ്റ്വർക്കുകൾ ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല. അതാ കാരണം അതിന്റെ നെറ്റ്വർക്കുകളുണ്ട് ബ്രെയിനിൽ, അതൊന്നും ഉറക്കത്തിൽ പ്രവർത്തിക്കില്ല. അതുകൊണ്ട് നമുക്ക് ഉറക്കത്തിൽ ഹാപ്പിനെസ് ഉണ്ടാകത്തില്ല. അത് പ്രവർത്തിക്കാത്തതുകൊണ്ട് ഉണ്ടാവുന്നില്ല. പക്ഷെ ഇതെല്ലാം ഒന്ന് റീസ്റ്റോർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ആ സമയത്തെ ജഡ്ജ്മെന്റിന് ഞാൻ നേരത്തെ ഒരു പേര് പറഞ്ഞു, മറന്നില്ലെങ്കിൽ പറയാം. ആദ്യം പറഞ്ഞ ജഡ്ജ്മെന്റ് എന്താണ്? രണ്ട് രണ്ടാണ്. റീസ്റ്റോർ ചെയ്യുക എന്ന് പറയുന്നത് പേരാണ് റെട്രോസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. റെട്രോസ്പെക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? വർത്തമാനത്തിലുള്ള അനുഭവം, ഇപ്പോഴുള്ള അനുഭവത്തിൽ നിന്നുകൊണ്ട് പഴയ കാലത്തെ വിലയിരുത്തുന്നതിനാണ് എന്ന് പറയുന്നത് റെട്രോസ്പെക്റ്റീവ് ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്. ഈ ബ്രെയിൻ ആക്റ്റീവായി വരുമ്പോ അത് ആക്റ്റീവായ സമയത്ത് പഴയ കാലത്തെ കുറിച്ച് വിലയിരുത്തുകയാണ്. എന്താണ് ഹാ സുഖമായിരുന്നു? എന്തുകൊണ്ടങ്ങനെ വിലയിരുത്തുന്നു? അതിന് കാരണം ഈ ഡീപ് സ്ലീപ്പില് നമുക്ക് നമ്മുടെ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഒന്നുകിൽ മിനിമൽ ആയിരിക്കും അല്ലെങ്കിൽ സീറോ ആയിരിക്കും. രണ്ട് സംഭവിക്കും. മനസ്സിലായോ? കേട്ടോ? മനസ്സിലായെന്ന് ഞാൻ ചോദിക്കുന്നില്ല, കേട്ടോ എന്നേ ചോദിക്കുന്നു. കോൺഷ്യസ്നെസ് അതെന്തുകൊണ്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്? അതൊക്കെ ബ്രെയിനിന്റെ ഒരു സെറ്റപ്പാണ്. എന്തിനങ്ങനെ വെക്കുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഉറങ്ങിക്കിടക്കുകയാണ്. ബ്രെയിനിന് എപ്പോഴും ഒരു കരുതലുണ്ട്, നമ്മുടെ സിസ്റ്റത്തെ രക്ഷിച്ച് നിലനിർത്തണം. അത് നമ്മൾ നല്ല ഗാഢ നിദ്രയിലാണ് ഇപ്പോഴല്ല പണ്ട്. ഒരു പുലി അലറി വിളിച്ചാൽ, ചെന്നായി ഓടിയിട്ടാൽ നമ്മൾ കേട്ടില്ലെങ്കിൽ അപകടമാണ്, അവന്ന് പിടിച്ചു കഴിഞ്ഞു. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ത്രെട്ട് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മൾ ഉണരാൻ വേണ്ടിയിട്ട് അതിനെ റിസീവ് ചെയ്യാനുള്ള ഒരു ചെറിയ ഒരു കോൺഷ്യസ്നെസ്, മിനിമം കോൺഷ്യസ്നെസ് അവിടെ നടത്തും. അതുകൊണ്ടാണ് പണ്ടങ്ങനെ ബ്രെയിൻ ഡെവലപ്പായപ്പോ അങ്ങനെ നിർത്തിക്കൊണ്ടാണ് രാവിലെ കിടന്നുറങ്ങുമ്പം ആരെങ്കിലും വന്നിട്ട് അമ്മ മോനെ വിളിക്കുന്നു, മോനേന്ന് വിളിക്കുമ്പോ അവൻ ചാടി എഴുന്നേക്കുന്നു. എന്തുകൊണ്ട്? ഗാഢ നിദ്രയിലാണെങ്കിലും ഇവന് കേൾക്കാൻ പറ്റും. എന്തുകൊണ്ട്? ഒരു മിനിമം അവിടെ വെച്ചിട്ടുണ്ട്. പുറമേ നിന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവനെന്താവണം? അലർട്ട് ആവണം, ഉണ്ണമെന്ന് വരണം. അതിന് വേണ്ടിട്ട് ആ മിനിമം കോൺഷ്യസ്നെസ് അവിടെ വെച്ചിരിക്കും. അപ്പൊ ആബ്സെന്റ് ആയിരിക്കും. ആബ്സെന്റ് ആവുന്ന സമയമുണ്ട്. ചില സമയത്ത് ഈ ഡീപ് സ്ലീപ്പിൽ പക്ഷെ നമ്മള് ഉണരുന്ന ഒരു ടൈം, നമ്മള് റിട്രോസ്പെക്റ്റീവ് ജഡ്ജ്മെന്റിൽ ഒരു ടൈം ഇത്ര ഉറങ്ങി എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. പക്ഷെ അത് നമ്മൾ ഫീൽ ചെയ്യാതെന്താണ്? നമുക്കറിയാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അടച്ചു റാപ്പിഡ് ഐ മൂവ്മെന്റ് REM നോൺ റാപ്പിഡ് ഐ മൂവ്മെന്റ് ഇതാണ് പ്രധാനമായിട്ട് രണ്ട് സ്ലീപ്പ്. അപ്പോ ഈ രണ്ട് സ്ലീപ്പിലും റാപ്പിഡ് ഐ മൂവ്മെന്റ് എന്ന് വെച്ചാൽ ഉറങ്ങുമ്പോൾ നമ്മൾ കണ്ണിങ്ങനെ ഈ സാധനം ഉണ്ടല്ലോ കടന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, അപ്പൊ സ്വപ്നം കാണുന്നു എന്നർത്ഥം. ഇത് ചലിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സ്വപ്നം കാണുന്നില്ല എന്നർത്ഥം. ഈ രണ്ട് സ്ലീപ്പിലായാലും ശരി, അതിന്റെ ഇന്റൻസിറ്റി കൂടുതലാണെങ്കിൽ അവിടെ നമുക്ക് സമയബോധമുണ്ട്, കാലബോധമുണ്ട്. എന്നുവെച്ചാൽ ഈ പകലത്തെ കാലബോധമില്ല, ദേശബോധമില്ല. കാലബോധവും ദേശബോധവും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് അവിടെ എന്താണ്, നമുക്ക് എത്ര സമയം ഉറങ്ങി എന്നുള്ളതിന് യാതൊരു ഇതുമില്ല. അല്ല അല്ല, അതും നമുക്ക് ആവശ്യമുള്ളതാണ്. ഒരു 20-25 മിനിറ്റ് ഡീപ് സ്ലീപ്പിലേക്ക് പോയാൽ നോൺ REM സ്ലീപ്പ് ആണെങ്കിൽ അടുത്ത് ഒരു 15-20 മിനിറ്റ് ഡ്രീം ആയിരിക്കും. നമ്മളതിനെ ഓർക്കണമെന്നല്ല ഉണർന്നു കഴിഞ്ഞാൽ, ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ഇത് രണ്ടും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. മനസ്സിലാവും, ചിലപ്പോൾ നമ്മൾ ഉണർന്നു വരുമ്പോൾ അത് ഓർക്കും, ചിലപ്പോൾ ഓർക്കത്തില്ല. രണ്ട് സ്ഥലത്തായാലും നമ്മുടെ ഈ കാലബോധം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റുന്നില്ല എന്താണ് എത്ര സമയം ഉറങ്ങിയത്. എന്നാൽ നമ്മൾ ചിലപ്പോൾ അറിയും ഇത്ര സമയം ഉറങ്ങിയെന്ന്. എന്തുകൊണ്ട് അറിയുന്നത്? അംനേഷ്യ എന്നൊക്കെ പറയും, സ്ലീപ്പ് ഡിസ്റ്റർബൻസ്. നമ്മൾ കുറച്ച് സമയം ഉറങ്ങും, ഉണരും, ഉറങ്ങും, ഉണരും, ഉറങ്ങും, ഉണരും. അങ്ങനെയാണെങ്കിൽ 9 മണിക്ക് കിടന്നിട്ട് ഉറങ്ങി വരുന്നാൽ നമ്മൾക്കറിയാം ഞാൻ എന്താണ് ഇത്രയും മണിക്കൂർ ഉറങ്ങിയെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇടയ്ക്ക് ഉണർന്നു. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അപ്പോ അതുകൊണ്ട് ഉണർന്നതിന് ശേഷം രണ്ട് അനുഭവം നമുക്കുണ്ടാവും. എന്താണ്? ഓ, ഉറക്കം ശരിയായില്ല, വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു, ഒരു സുഖമില്ല എന്നും പറയാം. ഉറങ്ങിയതിന് ശേഷം എന്താണ്? നല്ല സുഖമായിരുന്നു എന്നും പറയാം. അല്ല, നല്ല സുഖമാണെന്ന് മാത്രമല്ല പറയുന്നു, രണ്ടു തരത്തിലും നമ്മൾ പറയും. അപ്പോ അംനേഷ്യ അല്ലെങ്കിൽ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങിയതിനു ശേഷം എന്ത് പറയും? ശരിയായില്ല, നമുക്ക് ഫ്രഷ്നെസ് അനുഭവപ്പെടത്തില്ല, വീണ്ടും ഉറങ്ങണമെന്ന് തോന്നും, മയക്കം തോന്നും. അല്ല, ഈ നമ്മുടെ ഡ്രീമും സ്ലീപ്പും പ്രോപ്പർ ആയിരുന്നെങ്കിൽ നമ്മൾ ഉണർന്നു കഴിഞ്ഞതിന് ശേഷം പറയും എന്താണ്? നല്ല സുഖമായിട്ട് ഉറങ്ങുന്നത്. അപ്പോ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഈ ഉറങ്ങി എന്താണ്, അതല്ല ക്രിമികേടി എന്തെന്നാ ചോദിച്ചു. വണ്ടിയുടെ ക്രിമികേടി അടയ്ക്കോ ഈ സമയത്ത് നമുക്ക് സുഖവുമില്ല, ദുഃഖവുമില്ല, ടെൻഷനില്ല, ഭയമില്ല. നമ്മുടെ അതാണ് പ്രധാനമായ കാര്യം. നമ്മുടെ ഇമോഷൻ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ബ്രെയിനിൽ, അത് സുൽത്തി വർക്ക് ചെയ്യത്തില്ല. ഇമോഷണൽ നെറ്റ്വർക്ക് മനസ്സിലായോ? ഒന്നും തന്നെ അവിടെ വർക്ക് ചെയ്യില്ല. അതുകൊണ്ടാണ് ഭയമില്ല, സുഖമില്ല, ദുഃഖമില്ല, ആൻസൈറ്റി ഇല്ല, വേദനയില്ല. ഇമോഷണൽ നെറ്റ്വർക്ക്സേ അവിടെ വർക്ക് ചെയ്യുന്നില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് സുഖവും ദുഃഖവും ഒന്നും ഇല്ലാത്ത ഒരവസ്ഥ. അതാണ് ഉറങ്ങുന്നതിന് ശേഷം നമ്മൾ പറയുന്നത് ഞാൻ സുഖമായിട്ട് ഉറങ്ങി, ഒന്നും പറഞ്ഞില്ല എന്ന് പറയുന്നു. അല്ല, സുഖമെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ജഡ്ജ്മെന്റ് ആണ്. എന്ത് ജഡ്ജ്മെന്റ് ആണ്? പോയി റിട്രോസ്പെക്റ്റീവ് ജഡ്ജ്മെന്റ് ആണ്. ആ സമയത്ത് പൂർവകാലത്തെ അത് ഇൻഫറൻസും ആകാം. അതിനെ ഇൻഫറൻസ് എന്നും പറയുന്നുണ്ട്. ഇൻഫറൻസ് എന്ന് വെച്ചാൽ എന്താണ്? അനുമാനമാണ്. എന്തുകൊണ്ട്? അവിടെ സുഖമല്ല, ദുഃഖമൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ പറയുന്നത് സുഖമായിരുന്നു. സ്വയം ദേവദത്ത എന്ന് പറയുന്നത് ഈ പറയുന്ന വിഷയമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യം ചോദിച്ച് ഡിസ്ട്രാക്ട് ചെയ്യുന്ന എന്തിനാണ് പറഞ്ഞിരിക്കുന്ന വിഷയത്തിൽ നിന്ന്? ഒരു ബന്ധമില്ലാത്ത കാര്യം നമ്മൾ പറയുന്ന വിഷയത്തേക്കണ്ടേ? ഞാനിപ്പോ അതിന്റെ പിറകെ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ബോധത്തില്ല. അങ്ങനെ തോന്നരുത്, പറയുന്ന കേട്ടോണ്ടേ ഇരിക്കാവൂ, ആവശ്യമില്ലാത്തൊന്നും തോന്നരുത്. മനസ്സിലായോ? ആവശ്യമില്ലാത്ത തോന്നുന്ന വലിയ പ്രശ്നമാണ്. പറയുന്ന കാര്യം കേൾക്കുകയും അതിനെ മനസ്സിലാക്കാനും ശ്രമിക്കുക. അതിനാണ് ഈ സ്വയം ദേവത ഇതെന്താ, ഇതുമായിട്ട് എന്താ ബന്ധം? ഒരു ബന്ധമില്ലാത്ത കാര്യം. അപ്പോ ഈ സ്ലീപ്പിൽ നിന്ന് ഒരാൾ ഉണർന്നു വരുമ്പോ ആണ് ഇയാൾ സുഖത്തെ അനുഭവിക്കുന്നത്. അല്ലാതെ അവിടെ ഹാപ്പിനെസ് എന്ന് പറയുന്നില്ല. നമ്മുടെ ഇമോഷണൽ നെറ്റ്വർക്ക് അവിടെ പ്രവർത്തിക്കുന്നില്ല. മനസ്സിലായോ? പ്രത്യേകിച്ചും ചില ദിവസങ്ങളിൽ ഉറങ്ങുമ്പോഴ് ഏതെങ്കിലും മന്ത്രം ജപിച്ചിട്ട് ആണ് ഉറങ്ങി പോകുന്നതെങ്കിൽ ഈ സമയം അറിയത്തില്ല. അതൊക്കെ ഓരോരുത്തരുടെ ബ്രെയിനിന്റെ പ്രത്യേകത അനുസരിച്ചിട്ടാണ് അത്. അതിനെ കുറിച്ച് നമുക്ക് എന്താണ് അങ്ങനെ പറയാൻ പറ്റില്ല. എന്തായാലും മന്ത്രം ജപിച്ചുറങ്ങിയാലും മന്ത്രം ജപിക്കാതെ ഉറങ്ങിയാലും നമ്മുടെ നേരത്തെ പറഞ്ഞ ഡെൽറ്റ വേവ്സ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള എന്നാ സൈക്കിൾസ് കുറവുള്ള ഡെൽറ്റ വേവ്സ് നമ്മുടെ ബ്രെയിനിൽ ഇങ്ങനെ വ്യാപിക്കുകയാണെങ്കിൽ നമ്മളുടെ ഉറക്കം നല്ല സുഖമായിരിക്കും. അത് നിങ്ങൾ മന്ത്രം ജപിച്ചാലും ശരി മന്ത്രം ജപിച്ചില്ലെങ്കിലും ശരി അതുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം കണക്ട് ചെയ്യാതിരിക്കാം അതെല്ലാം ചെയ്യാം. പക്ഷെ ഈ പറയുന്നത് എന്താണോ ട്രണോണി എന്നൊക്കെ പറയുന്ന സയന്റിസ്റ്റുകൾ വളരെ കൃത്യമായി ബ്രെയിനിന് FMRI EEG പോലെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് സ്റ്റഡി ചെയ്തതിനു ശേഷം അവര് പബ്ലിഷ് ചെയ്ത റിസൾട്ടുകളാണ് ഞാൻ ഈ പറഞ്ഞത്. ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര് ന്യൂറോ സയന്റിസ്റ്റുകളിൽ പഠനം നടത്തുന്നുണ്ട്. അപ്പോ മുമ്പൊരു കാലത്ത് കരുതിയിരുന്നത് ഈ ഡീപ് സ്ലീപ്പ് എന്ന് വെച്ചാൽ അവിടെ കോൺഷ്യസ്നസ് കട്ടായി പോകുന്നു എന്നാണ് ധരിച്ചിരുന്നത്. ഇപ്പോ അത് മാറി, ഇപ്പോഴത്തെ പഠനങ്ങളാണ് പറയുന്നത് അങ്ങനെയല്ല, അവിടെ ബോധമുണ്ട് ബോധം ഇല്ല, ബോധമുണ്ട് ബോധമില്ല, ഈ രണ്ടവസ്ഥകളെയും കുറിച്ച് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ എന്താണ് ജീവാത്മാവ് പരമാത്മാവിനെ ഏകീഭവിക്കുന്നു, അവിടെ ആനന്ദം അനുഭവിക്കുന്നു, അവിദ്യ അവിടെ ഉണ്ട്, അതുകൊണ്ടാണ് പിന്നെ ഉണർന്നു വരുമ്പോൾ വീണ്ടും നമുക്ക് ഇതെല്ലാം അറിയാൻ കഴിയുന്നത്. ഈ പറയുന്നതൊക്കെ പരമാബദ്ധമാണ് ന്യൂറോ സയൻസിന്റെ പഠനങ്ങളിലൂടെ നോക്കും. എന്ന് വെച്ചാൽ അദ്വൈതത്തിന്റെ അടിസ്ഥാനം തന്നെ ഇളകിയിരിക്കുകയാണ്. ന്യൂറോ സയൻസിന്റെ പഠനങ്ങൾ അദ്വൈതത്തിന്റെ അടിസ്ഥാനത്തെ ഇളകിയിരിക്കുകയാണ്. ഇത് കേട്ടുകഴിഞ്ഞാൽ അദ്വൈതികൾ ചാടി വീഴും. മനസ്സിലായോ? ചാടി വീണു കഴിഞ്ഞാൽ അവർക്ക് ന്യൂറോ സയൻസിനെ മാന്തിപ്പറിക്കാൻ പറ്റത്തില്ല. എന്റെ മേളിൽ ചാടി വീണിട്ട് കാര്യമില്ല, ന്യൂറോ സയൻസിൽ ചാടി വീഴും. കാരണം എന്തുകൊണ്ട്? അവര് പറയുന്നതൊക്കെ എവിഡൻസ് വെച്ചുകൊണ്ടാ പറയും, സ്റ്റഡീസ് വെച്ചുകൊണ്ടാ പറയുന്നത്, റിസർച്ചിന്റെ റിസൾട്ടാണ് അവർ പറയുന്നത്. ഇതുപോലെ വലിയ കസേര ഇരുന്നുകൊണ്ട് കണ്ണു അടഞ്ഞുകൊണ്ടിരുന്ന് എഴുതിയതല്ല അവർ പറയുന്നു. ആം ചെയർ തിയറികളല്ല. ബ്രെയിനിനെ കുറിച്ചോ അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചോ ഒരു ബോധമില്ലാതിരുന്ന കാലഘട്ടത്തിൽ പണ്ഡിതന്മാർ എഴുതി കൂട്ടിയാണ് ഇന്നത്തെ ഈ സ്വാമിമാർ മണിക്കൂറുകളോളം ചർച്ച ചെയ്യുന്നത്. എന്നെ പോലെയുള്ളവർ ഇതിന് വിവരക്കേടെന്നല്ലാതെ വേറെ ഒരു ഭാഷയിലും പറയാൻ പറ്റും. മതിയായോ? അപ്പൊ എനിക്കിവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. ഇത് നമ്മള് ഉറങ്ങി, ഞാൻ സുഖമായിട്ട് ഉറങ്ങിയതായിരുന്നു. അപ്പൊ നമ്മള് നേരത്തെ ഒരു ദേവതത്തിനെ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ദേവതത്തിന് ഇപ്പൊ വന്നപ്പോ ഇത് ആ ദേവതത്തിനാണ് മനസ്സിലാക്കുന്ന പോലെ മനസ്സിലാക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാമിക്ക് എങ്ങനെ നിഷേധിക്കാൻ പറ്റുമോ അതിനെ? ഇത് ഞാൻ പറയുന്ന കാര്യമായിട്ട് ഇടയ്ക്ക് ഉറങ്ങിയായിരുന്നു. ഇടയ്ക്ക് ഉറങ്ങിയോന്ന് സംശയം. അതാണ് മെമ്മറി കൺസോളിഡേഷൻ എന്ന് പറയും. ദേവതത്തിനായാലും അത് ആ ഒരു പരിപാടി ഉണ്ടല്ലോ, ബ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വേണ്ട മെമ്മറിയൊക്കെ. ശരിക്ക് അതിനൊരു തെളിവുണ്ട്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഉത്സവത്തിന് പോയി ഉറക്കം കളഞ്ഞിട്ട് രാവിലെ സ്കൂളിൽ പോയിരുന്നു, സാറ് ചോദിച്ച വായുമ്പളിച്ചിരിക്കും, ഒരു മെമ്മറിയില്ല. ഒന്നിനും ഉത്തരം പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? മെമ്മറി കൺസോളിഡേഷൻ നടക്കുന്നില്ല, ബ്രെയിൻ ആ പ്രവൃത്തി ചെയ്തില്ല. ഒന്നും നമുക്ക് ഉറക്കാൻ പറ്റത്തില്ല, ഉറക്കം ശരിയായിരുന്നു. അതുകൊണ്ടാണ് ഈ പരീക്ഷയുടെ തലേദിവസം ഉറക്കമൊഴിച്ചിരുന്ന് പിള്ളേർ പഠിക്കും, പഠിച്ചിട്ട് പരീക്ഷ എഴുതാൻ ചെന്ന ഒന്നും എഴുതാൻ പറ്റില്ല. തള്ളയും തന്തിമ്പ്രയും നല്ലവണ്ണം പഠിക്കുന്ന കുട്ടിയാണ്, എന്തോ മാർക്ക് കുറഞ്ഞു പോയി. എന്താ? ഇവനെ പുഷ് ചെയ്ത് ഇവന്റെ ഉറക്കം കളയും. എന്നിട്ട് യവൻ കടന്ന് വിചാരിക്കും, അച്ഛനും അമ്മയും പറയുന്നതന്നെ ഉറക്കം കളഞ്ഞ് പഠിക്കാന്ന് വിചാരിക്കും. പക്ഷെ സമയത്ത് ഓർമ്മ വരത്തില്ല, ഓർമ്മ കിട്ടത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഇന്ന് പറയുന്നത് എന്താണ്? പരീക്ഷയുടെ തലേദിവസം കുട്ടികൾ നല്ല ഫ്രഷ് ആയിരിക്കും, അധികം സ്ട്രെയിൻ എടുക്കരുത്, ഉറക്കം കളഞ്ഞ് സ്ട്രെയിൻ എടുക്കരുത്. അതുകൊണ്ട് എല്ലാ ഫീൽഡിലും പ്രവർത്തിക്കുന്നവർക്കും ഇന്ന് എന്താണ് ശരിയായ രീതിയിലുള്ള അറസ്റ്റ് എന്നവർ പറയുന്നത് ഉറക്കമാണ്. അത് ഒരു സർജനാണെങ്കിൽ കൃത്യമായി ഉറങ്ങിയിരിക്കണം, ഒരു പൈലറ്റാണെങ്കിൽ വളരെ സൂക്ഷ്മത ആവശ്യമുള്ള ജോലികൾ കൃത്യമായി ഉറങ്ങിയിരിക്കണം, ഒരു സയന്റിസ്റ്റ് ആണെങ്കിൽ കൃത്യമായി ഉറങ്ങിയിരിക്കണം. ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് വന്ന് കൃത്യമായി ഉറങ്ങുക എന്ന് വെച്ചാൽ ഡീപ് സ്ലീപ്പ് ഉണ്ടായി, ഒരുപാട് സമയം കൊണ്ടൊന്നും ഉറങ്ങണമെന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രാവിലെ ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വന്നു കഴിഞ്ഞാൽ ഞാൻ എന്റെ ബ്രെയിനിലേക്ക് ഒന്ന് നോക്കും, അപ്പൊ നല്ല ഫ്രഷ് ആണെങ്കിൽ പിന്നെ ഓക്കെ. പിന്നീട് എനിക്ക് എന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നല്ല ഊർജ്ജസ്വലമായിരിക്കും. അത് കഴിഞ്ഞ് എന്ത് ചെയ്താലും ഫലവത്താണ്. എന്തെങ്കിലും വായിക്കുകയോ പഠിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് കുറെ സമയത്തേക്കെങ്കിലും നമ്മുടെ മെമ്മറി ഇരിക്കും. അല്ല, ഉറക്കം ശരിയാതെ നമ്മൾ എഴുന്നേറ്റിരുന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഓർമ്മ കിട്ടത്തില്ല, ആബ്സെന്റ് മൈൻഡാവും. ഈ ഉറക്കമില്ലാതെ ഇരുന്നാൽ നമുക്ക് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആബ്സെന്റ് മൈൻഡായി. അത് വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു കാര്യവും എങ്ങനെ ചെയ്യാൻ പാടില്ല, ഉറക്കം കളഞ്ഞിട്ട് ചെയ്യാൻ പാടില്ല. എന്ത് കാര്യം ചെയ്താലും ശരി, ഉറക്കം കളഞ്ഞ് ചെയ്യരുത്. ഉറങ്ങുന്നത് രാത്രിയാണോ പകലാണോ എന്നുള്ളതല്ല പ്രശ്നം, ഉറങ്ങുന്ന എത്ര മണിക്കൂറുകളാണെന്നുള്ളതല്ല പ്രശ്നം. ഉറങ്ങുന്ന സമയം നമ്മുടെ ബ്രെയിനിലെല്ലാം ഡെൽറ്റ വേവ്സ് ഇങ്ങനെ വ്യാപിച്ചിരിക്കുന്നു, അതിന്റെ ആ ഇന്റൻസിറ്റി നമ്മൾ കളയാൻ പാടില്ല. ആ സ്ട്രോങ് സൈക്കിൾസിലായിരിക്കണം നമ്മുടെ ഡെൽറ്റ വേവ്സ്. അത് സ്ലോവും ആയിരിക്കണം, അതുകൂടെ ഉണ്ട്, മനസ്സിലായോ? അത് എന്താണ് സൈക്കിൾസ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത് കുറവായിരിക്കും. നമ്മുടെ ഇരിക്കുമ്പോഴത്തേക്ക് ഉറക്കം ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നത് ആ ഫ്രഷ് ആകത്തോണ്ടാണ്. മിക്കവാറും ക്ഷീണം കൊണ്ടായിരിക്കും നമ്മൾ ഉറങ്ങണം. ആ സമയത്ത് തന്നെ ഉറങ്ങുന്ന ആ സമയം നമ്മൾ ഒരു 2 മിനിറ്റ് ഉറങ്ങിക്കഴിഞ്ഞാൽ ഫ്രഷായി. പലതുകൊണ്ടും വരാം, പല കുറവുകൊണ്ടും വരാം. പക്ഷെ ആഹാരം കൂടിയാൽ കുഴപ്പമില്ല, ക്ഷീണം എന്ന് പറയുന്നത് കൊണ്ട് വരാം, പല കാരണങ്ങളും വരാം. എന്നാലും ഉറക്കം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്നുറങ്ങി കഴിഞ്ഞാൽ അത് ഒരു പ്രശ്നമാണ്. കാരണം നമ്മുടെ ഈ ഒരു സോൾജർ ഉണ്ടായിരുന്നല്ലോ, അയാൾ ഒരു 5 മിനിറ്റ് ഒക്കെ ഉറങ്ങുന്ന ഒരാൾ, എന്തായിരുന്നു പേര്? ഫ്രാൻസ് നയിച്ചൊരു നമ്മുടെ ഈ നെപ്പോളിയൻ, നെപ്പോളിയൻ ഹൈവേ ഹിപ്നോസിസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഡ്രൈവിംഗ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അനുഭവമുള്ള ഒരു കാര്യമാണ്, അറിയാം ഹൈവേ ഹിപ്നോസിസ്. അതായത് നമ്മളിപ്പോ കുറെ ദൂരം വണ്ടി ഓടിച്ചെന്ന് വെച്ചാൽ, ഓടിച്ച് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഇത്രയും ദൂരം ഓടി വന്നതിനെ കുറിച്ച് നമുക്കൊരു ഓർമ്മയും കാണത്തില്ല. ഉണ്ടോ? എന്നുവെച്ചാൽ നമ്മൾ ഏതൊക്കെ വഴിയിൽ ഏതൊക്കെ വണ്ടിക്ക് സൈഡ് കൊടുത്ത് ഏതൊക്കെ ട്രാഫിക് ലൈറ്റിൽ നിർത്തി എന്തൊക്കെ കണ്ട് എന്നാലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ഓർമ്മയും കാണത്തില്ല. നമ്മൾ തുടങ്ങി എത്തി. ഹൈവേ എഴുതി വെച്ചോ, എഴുതി വെച്ചോ. ഡ്രൈവിംഗിൽ ഇത് സ്ഥിരം ഡ്രൈവ് ചെയ്യുന്നവർക്കെല്ലാം സംഭവിക്കുന്ന കാര്യമാണ്. പരിചയമുള്ള വഴിയിൽ കൂടെ പോകുമ്പോൾ ആ വഴി അറിയാതെയാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്. ഓർമ്മയുണ്ട, വണ്ടി തനിയോ, നമ്മളൊന്നും അറിയണ്ട, സൈഡ് കൊടുക്കുന്നതും ഉറക്കത്തില്, ഒന്നും നമ്മളറിയില്ല. ഏത് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള ഒരു ഓർമ്മയും കാണത്തില്ല. എന്ന് പറഞ്ഞാൽ ബ്രെയിൻ അങ്ങനെയും വർക്ക് ചെയ്യും പറഞ്ഞു. അപ്പോ ഈ നമ്മുടെ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന നമ്മുടെ ഈ ബോധം, ബോധമില്ലാതെയും വർക്ക് ചെയ്യും. മനസ്സിലായ ബോധം തന്നെ ബോധമില്ലാതെ വർക്ക് ചെയ്ത് തുടങ്ങി. അപ്പൊ പിന്നെ ഉറക്കത്തിന്റെ കാര്യം പറയാനുണ്ട്. അവിടെ ബോധമേ ഇല്ല. ഇത് ശരിക്കും എന്താണോ അദ്വൈതത്തിന്റെ ആപ്പിളക്കുന്ന ഒരു സംഗതിയാണ്. പറയാൻ പാടില്ല. എന്താണ് ഈ ബ്രെയിനിന്റെ പ്രോസസ്? നമ്മുടെ അദ്വൈതത്തിന് ഒരു ബലം കുറച്ചാണ്. ബലം കുറയ്ക്കുകയല്ല, അതിനാണ് നള്ളിഫൈ. ഇതൊക്കെ നമ്മൾ അടിച്ചുവിടുന്ന കാര്യങ്ങളാണ്. നമ്മളെ അവിടെ ഇൻഡിവിജ്വാലിറ്റി നഷ്ടപ്പെടുന്നു. എക്സ്പീരിയൻസിന്റെ കോൺഷ്യസ് എന്നൊക്കെ പറഞ്ഞ് അടിച്ചുവിടുന്ന കാര്യങ്ങളാണ്. അവിടെ പേര് ഭാരവിക്കുകയായിരുന്നു പറഞ്ഞിട്ട് പറയാൻ പോകും. ഇനി പറയുമ്പോ ഒരു മടി വരും. ഇത്രയേ, ഇത്രയൊക്കെ പ്രായമൊക്കെ ആയി, ഇനിയെങ്കിലും ഒരു ചെറിയ ബോധം ഉണ്ടാവട്ടെ. അതും അതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ്. എന്നുവെച്ചാ മരിക്കുന്നവരെ ബോധം വേണ്ടെന്നാണ് ഗുരു പറയുന്നത്. ബോധക്കേടൊക്കെ നീക്കിത്തരിക, ബോധക്കേടൊക്കെ നീക്കിത്തരിക. അപ്പൊ ആ ബോധക്കേട് കുറെ നീക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അന്ന് പറഞ്ഞവരെ നമ്മൾ കുറ്റം പറയുകയല്ല, അവരെ അധിക്ഷേപിക്കുകയല്ല. അവർക്ക് അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് അവരുടെ അറിവ് അവർ പറഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇന്ന് നമ്മൾ അറിയുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ അറിവ് അതിനോടുകൂടി ചേർക്കുമ്പോ എന്താണ്, അവര് സർവജ്ഞന്മാരൊന്നും അല്ല, എല്ലാം അറിഞ്ഞവരൊന്നും അല്ല. അവര് വെറുതെ ഇരുന്ന് എന്ത് ചെയ്തു, സങ്കല്പത്തിൽ തിയറികൾ ഉണ്ടാക്കി. അത് വലിയൊരു അത്ഭുതമല്ലേ? ഉറങ്ങിക്കിടക്കുന്നു, ഒന്നും അറിയത്തില്ല, എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. വീണ്ടും കൊണ്ടുവരുന്നു ഒന്ന് ആലോചിച്ച് പോവുക. പഴയ ആദിവാസി മനുഷ്യർ 10,000 വർഷം, ഇന്ന് നമുക്ക് ഇതൊക്കെ തന്നെ ഇന്നും അത്ഭുതം. 10,000 വർഷം മുമ്പുള്ള മനുഷ്യന് ഉറങ്ങി എണീറ്റിട്ട് അവൻ ചിന്തിക്കില്ല, ഞാൻ ഇതുവരെ എവിടെയായിരുന്നു, എന്താ സംഭവിച്ചത്. അവൻ പറയുന്നു, ബൃഹദാരണ്യത്തിൽ പറയുന്നു, ദ്വിതീയം നാസ്തി, രണ്ടാമതൊന്നുമില്ല. ശരിയാണ്, രണ്ടാമതൊന്നുമില്ല. അവിടെ ഈ ഉറങ്ങിയ ഞാനല്ല, വേറെ ആരുമില്ല. ഈ ദ്വിതീയം നാസ്തി എന്ന് പറഞ്ഞ അതുകൊണ്ട് അദ്വൈതത്തെ ശരിയാക്കാൻ പോയതാണ് ശങ്കരാചാര്യർക്ക് പറ്റിയ അബദ്ധം. ഇത് നാസ്തി എന്ന് ആദിവാസികൾ പറഞ്ഞ് കറക്റ്റാണ്. എന്തുകൊണ്ട്? അവരൊന്നും കണ്ടില്ല, കേട്ടില്ല. ശങ്കരാചാര്യർ അതിനെ എന്താക്കി മാറ്റി? അദ്വൈതമാക്കി മാറ്റി. അവിടെയാണ് പ്രശ്നം. അത്രയും സാഹസപ്പെടേണ്ടിയിരുന്നില്ല. അതുകൊണ്ട് എന്താണ് ശങ്കരാചാര്യർ എന്ന് പറയുന്ന ലോകങ്ങളുടെ ഏറ്റവും വലിയ ദാർശനികനാണ്. നമ്മുടെ അഭിമാനമാണ് മറ്റാണോ മറിച്ചാണോ എന്നൊക്കെ പറയുന്നു, അതിനൊന്നും ഒരു കഴമ്പും. കാരണ ശരീരമാണ്, അനന്തമായ കോശമാണ്. എന്തൊക്കെയാ പറയുന്നു? ഊരടിച്ചാണില്ല, ഒരു ആനന്ദമയവുമില്ല, അവിടെ ഒരു കോശവുമില്ല, അവിടെ ഒരു ശരീരവുമില്ല. ആകെ സംഭവിക്കുന്ന എന്താണ്? ബ്രെയിൻ അല്ല, ഞാൻ പറഞ്ഞ ഈ ഫംഗ്ഷനുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ബ്രെയിൻ എനർജി റീസ്റ്റോർ ചെയ്യുന്നു. റീസ്റ്റോറേറ്റീവ് ഫിസിയോളജിയാണ് അവിടെ സംഭവിക്കുന്നത്. അവിടെ ശരിക്കും പ്രവർത്തിക്കുന്ന നമ്മുടെ ബയോളജിയാണ്. അവിടെ ജീവാത്മാവ് പരമാത്മാവായി പോയി തലകുത്തി വീഴുന്നൊന്നുമില്ല. മനസ്സിലായോ? ഇങ്ങനെയാണ് ശങ്കരാചാര്യർ എഴുതി വെച്ചത്. അതൊക്കെ കേൾക്കാനൊരു സുഖം. കേൾക്കാൻ സുഖമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ അത് നമ്മൾ കേൾക്കാൻ പാടില്ല. പറയാനും പാടില്ല. ഇന്നലെ ചോദിച്ചില്ലേ, ഇനി വീണ്ടും ചോദിക്കരുത്. ആ ചോദ്യം ഇന്നലത്തോടെ അവസാനിച്ച എന്റെ ഉത്തരവ് ഇന്ന് അവസാനിച്ചു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ പോയി ന്യൂറോ സയൻസ് പഠിക്കുക. അതിൽ നിന്ന് കൂടുതൽ ഉത്തരം കിട്ടി. പറഞ്ഞ കൂടുതൽ ഉത്തരം അവിടെ ഉണ്ട്. എനിക്ക് ഓർമ്മ എന്ന് പറഞ്ഞു. ഇത്രയൊന്നുമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനെന്ന ഭാവം അതിനകത്ത് പറയുന്നുണ്ട്. ഇല്ല, അത് പ്രത്യേകം പറയുന്നു. അതായത് ഒന്ന് തിങ്കിങ്, മറ്റൊന്ന് സെൽഫ് അവയർനെസ്, തന്നെ കുറിച്ചുള്ള ബോധം തിങ്കിങ്. സുഹൃത്തില് രണ്ടുമില്ല, സെൽഫ് അവയർനെസ്സും ഇല്ല, തിങ്കിങ്ങും ഇല്ല. രണ്ട് കാര്യങ്ങളും നടക്കുന്നില്ല. എന്തുകൊണ്ട്? ബ്രെയിൻ അതിനെ ഷട്ട് ഡൌൺ ചെയ്ത് അതിന് വേറെ പണിയുണ്ട്. ഇതൊക്കെ ഈ സെൽഫ് അവയർനെസ്സും ഈ തിങ്കിങ്ങും പോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് തളർന്ന് അതൊന്ന് റെസ്റ്റ് എടുത്തിട്ട്, വെറുതെ റെസ്റ്റ് എടുക്കുകയല്ല, മറ്റു പണി ചെയ്യുകയാണ്. അതിന് അത്യാവശ്യമുള്ള റിപ്പയറിംഗ് ചെയ്യുകയാണ്. വണ്ടിയെ വർക്ക്ഷോപ്പിനകത്ത് കയറ്റിയിട്ട് അവിടെ റിപ്പയർ സർവീസ് ചെയ്യുകയാണ്. അപ്പൊ അവിടെ സെൽഫ് അവയർനെസ് എന്ന് പറയുന്ന ഇല്ല എന്ന് ഇവിടെ കൃത്യമായി പറയുന്നുണ്ട്. പ്രണോണി കോച്ച് ഇങ്ങനെ ചില സയന്റിസ്റ്റുകളുണ്ട്, അവരുടെ പഠനങ്ങളുണ്ട്. സൂക്ഷ്മശരീരവും സ്ഥൂല ശരീരത്തിനെ സസ്പെൻഡ് ചെയ്ത് സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളെ, ഇന്റഗ്രേറ്റഡ് ഇൻഫർമേഷൻ തിയറി കോൺഷ്യസ്നെ സംബന്ധിച്ചുള്ള പഠനങ്ങളാണ്. ഗ്ലോബൽ വർക്ക് സ്പേസ് തിയറി ഇതൊക്കെ വായിച്ചു നോക്കണം. പേര് പറഞ്ഞെന്നുള്ളു, ഗ്ലോബൽ വർക്ക് സ്പേസ് തിയറി. ഓരോ സ്റ്റഡീസാണ്, ആധുനികമായ സ്റ്റഡീസ്. മനസ്സിലായോ? നിങ്ങളെ വർക്ക് സ്പേസ് തിയറി, ഇന്റഗ്രേറ്റഡ് ഇൻഫർമേഷൻ തിയറി ഒന്ന് വായിച്ചു നോക്കുക. എന്ന് വെച്ചാൽ അവരാരും ആവശ്യപ്പെടുന്നില്ല ഞങ്ങളിതിന്റെയൊക്കെ രഹസ്യം കണ്ടുപിടിച്ചെന്ന്. പക്ഷെ ഇന്നത്തെ നിലയ്ക്ക് വളരെ മെച്ചപ്പെട്ട പഠനങ്ങളാണതൊക്കെ. മനസ്സിലായോ? അവർ പറയുന്ന ആ പഠനങ്ങൾക്ക് കുറച്ച് എവിഡൻസ് ഉണ്ട്. അതാണ്, അതായത് പഴയ കാലത്ത് ഈ എഴുതി വച്ചിരിക്കുന്നത് മുഴുവൻ ഇന്റർപ്രിട്ടേഷൻസ് ആണ്. ശങ്കരാചാര്യ എഴുതി വച്ചിരിക്കുന്നത് സുഷുപ്തിയെ സംബന്ധിച്ച് ഇന്റർപ്രിട്ടേഷൻസ് എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, സ്ഥിരതനമല്ല. കറക്റ്റ്. ചിലപ്പോ ശരിയായ കാര്യം പഠിക്കും. ഈ പറഞ്ഞ ശരിയാണ്, അതൊരു അത്ഭുതമാണ് കേട്ടോ. ചില സമയം ഈ പറഞ്ഞാണ് അതിന്റെ ഉത്തരം എന്താണ്, ഇൻഫർമേഷൻസ് ഒരിക്കലും ഇന്റർപ്രിട്ടേഷൻസ് ഫാക്റ്റ് അല്ല. മനസ്സിലായ ഫാക്ട് വേറെയാണ്, ഇന്റർപ്രിട്ടേഷൻസ് വേറെയാണ്. ഇപ്പൊ ശങ്കരാചാര്യ സൂക്തിയെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന മുഴുവൻ ഇന്റർപ്രിട്ടേഷൻസ് ആണ്. ആധുനികമായി ന്യൂറോ സയൻസും മറ്റും പറയുന്നത് എന്താണ്, ഇന്ന് നിലവിൽ മനുഷ്യന് അറിയാൻ പറ്റുന്ന ഫാക്ട് എന്നേ പറയത്തുള്ളൂ. ഇതെന്തല്ല, അൾട്ടിമേറ്റ് അബ്സല്യൂട്ട് നോളജ് ഒന്നുമല്ല. മനസ്സിലായോ, ഇന്ന് മനുഷ്യന് അറിയാൻ കഴിയുന്നതിലും മെച്ചപ്പെട്ട അറിവ്. അപ്പൊ നമുക്കൊരു ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാല്, അതായത് ഇപ്പൊ ഈ സയന്റിസ്റ്റിന് കിട്ടുന്ന ഈ ഒരു അറിവുണ്ടല്ലോ, അത് ഡാറ്റാബേസ് ആണ്. അതൊരു ഇന്ദ്രിയ ഡാറ്റാബേസ് പറയേണ്ടത് എവിഡൻസ് എവിഡൻസ്. അത് ഒരു ഇന്ദ്രിയങ്ങളിൽ കൂടി അറിയുന്നതാണ്. ഞങ്ങളെ പറയുന്ന ഈ ബ്രഹ്മൻ എന്ന് പറഞ്ഞ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കൊക്കെ അധീനമായിട്ടുള്ള ഒരു വസ്തുവിനെ, അധീനം അതീതമായിട്ടുള്ള ഒരു വസ്തുവിനെ കുറിച്ച്. അതെ അതെ, ഇതൊരു സെൻസ് ഒബ്സർവേഷൻ അല്ലേ. ഈ മനസ്സിനും മനസ്സിനും ഇതിനൊക്കെ അപ്പുറമുള്ള ഒരു സാധനം എന്ന് പറയുന്നത് എന്താണ്, ഇരട്ടിലെ ചാക്കിലെ ഇല്ലാത്ത പൂച്ചയെ തിരയുന്ന ഒരു അന്ധന്റെ വ്യാമോ. പഴയൊരു സിനിമാ പാട്ടാണ് എന്റെ ഇരട്ടിലെ. അതിപ്പോ ഞാൻ ഓർക്കുന്നില്ല ഏത് സിനിമയാണ്. ഇരുട്ടിലെ ചാക്കിലെ ഇല്ലാത്ത പൂച്ചയെ തിരയുന്നൊരന്ധന്റെ വ്യാമോഹം, അഹം ബ്രഹ്മാസ്മി എന്നാണ് ബാക്കി. കേട്ടിട്ടുണ്ടോ ഈ പാട്ട്? നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരു ഡാൻസ് ഓഡ് അല്ലെങ്കിൽ ഇത് പണ്ട് ഞാൻ കണ്ട ഒരു സിനിമയാണ്. അതിൽ ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, നാലഞ്ചു പേര് ഇങ്ങനെ വളഞ്ഞു നിന്നൊരു ഡാൻസും ചെയ്തുകൊണ്ട് പാടുന്ന പാട്ടാ ഈ പാട്ട്. എന്താണ്, ഇരുട്ടിലെ ചാക്കിലെ ഇല്ലാത്ത പൂച്ചയെ തിരയുന്നൊരന്ധന്റെ വ്യാമോഹം, അഹം ബ്രഹ്മാസ്മി. ഇത് കേട്ടതിന് ശേഷമാണ് ഞാൻ ഇതൊക്കെ പഠിക്കാൻ പോയത്, അതുകൂടെ ഓർക്കണം. ഇതെനിക്ക് 16 വയസ്സുള്ളപ്പോ സിനിമ ഉണ്ടാണ്. കൊഗ്നിറ്റീവ് ന്യൂറോളജി പഠിപ്പിച്ചിട്ട് സാമാന്യ ധർമ്മം പഠിച്ചാൽ, സാമാന്യ ധർമ്മം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി, അത് ബേസിക് ആയിട്ട് എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ടത് സ്വാമിമാര് കള്ളപ്പണം കൈകാര്യം ചെയ്യാൻ പാടില്ല, സ്വാമിമാരുടെ സാമ്പത്തിക ഇടപാടുകളെല്ലാം വളരെ ട്രാൻസ്പേരന്റ് ആയിരിക്കണം, അവരുടെ ജീവിതം എന്ന് പറയുന്നതും അതുപോലെ ട്രാൻസ്പേരന്റ് ആയിരിക്കണം. അപ്പോ ഇതാണ് ധർമ്മം എന്ന് പറയുന്നത്. ഇതിൽ കൂടുതലൊന്നും പഠിക്കാനൊന്നുമില്ല, ഇത്രയായ ഓക്കെ. സാമ്പത്തിക ഇടപാടുകൾ എന്തായിരിക്കണം? ട്രാൻസ്പേരന്റ് ആയിരിക്കണം. ജീവിതം എന്തായിരിക്കണം? ട്രാൻസ്പേരന്റ് ആയിരിക്കണം. ഇത്രയായി കഴിഞ്ഞാൽ ഇത്രയായി കഴിഞ്ഞാൽ എല്ലാം ശരിയായി. അതെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇനി രണ്ടാം ശാശ്വതീയാനന്ദന്മാരുണ്ടാവത്തില്ല. അതാണ് ശിവയിലേക്ക് ഉണ്ടാവുന്ന നേട്ടം. അങ്ങനെ ഒന്നുണ്ടായി കഴിഞ്ഞാൽ അത് താങ്ങാൻ ശിവയിലേക്ക് പറ്റത്തില്ല. കേക്കുന്നുണ്ടോ? താങ്ങാതിരിക്കാൻ വേണ്ടിയാ ഞാൻ പറയാം. ശിവയിലേക്ക് താങ്ങാൻ പറ്റത്തില്ല. അപ്പൊ ട്രാൻസ്പേരൻസി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നല്ല കാര്യം.